സംഗ്രഹം അധ്യായം ഒന്ന് പ്രഭാതം മൂന്ന് അധികനട്ട് സൂത്രം ഇരുപത്തെട്ട്. ശബ്ദം വർണ്ണമാണ്, സ്ഫോടമല്ല എന്നുള്ള പക്ഷമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വർണ്ണങ്ങൾ വ്യഞ്ജിപ്പിക്കുന്നു, ഒന്നാണ് സ്ഫോടം. സ്ഫോടം എന്ന് പറയുന്നത് ശബ്ദമാണ്. ഗോഹു എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു. ഇപ്പൊ ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അത് അനുഭവസിദ്ധമായ കാര്യമാണ്. ശബ്ദം കേട്ട് കഴിയുമ്പോൾ അർത്ഥബോധം ഉണ്ടാകുന്നു. പക്ഷെ എങ്ങനെയാ ബോധം ഉണ്ടാകുന്നു, അവിടെയാണ് വിവാദം വരുന്നത്. കാരണം അർത്ഥബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്, എല്ലാവർക്കും അനുഭവമുണ്ട്. ഒരു ശബ്ദം കേൾക്കുന്നു, അർത്ഥം ധരിക്കുന്നു, ഗോഹു എന്ന് കേട്ട് അർത്ഥം ധരിക്കുന്നു. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും, ഇത് അനുഭവസിദ്ധമായ കാര്യമാണ്. പക്ഷെ അവിടെ വിവാദം വരുന്ന എന്താണോ, അതെങ്ങനെ മാറുന്നു, മരുന്നെങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടെ രോഗത്തിന് കാരണമായിരിക്കുന്ന എന്താണോ. അപ്പോൾ പ്രത്യക്ഷ സിദ്ധമായ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, വാത പിത്ത കഫങ്ങളാണോ രോഗത്തിന് കാരണമാകുന്നത്, അതോ വൈറസുകളാണോ, ഇങ്ങനെ പല കാഴ്ചപ്പാട്. പക്ഷെ എന്തായാലും മരുന്ന് കഴിച്ചാൽ അസുഖം മാറും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ശബ്ദം കേട്ടാൽ അർത്ഥബോധം ഉണ്ടാകും. എങ്ങനെ? അപ്പോൾ അതിൽ രണ്ട് പക്ഷമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പറയുന്നത് ശബ്ദം എന്ന് പറയുന്ന വർണ്ണങ്ങൾ കൂടി ചേരുന്നതാണ്. ആ വർണ്ണങ്ങളിൽ നിന്ന് ആണ് അവിടെ അർത്ഥബോധം ഉണ്ടാകുന്നത്. ശബ്ദങ്ങൾ വർണ്ണം ചേർന്നാണല്ലോ, അതുകൊണ്ട്. വേറെ കൂട്ടർ പറയുന്ന അങ്ങനെയല്ല, വർണ്ണങ്ങൾക്ക് നേരിട്ട് അർത്ഥബോധത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, വർണ്ണങ്ങൾ മറ്റൊരു ശബ്ദത്തെ വ്യഞ്ജിപ്പിക്കുന്നു. ഗോഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ശബ്ദമാണത്. ഗോഹു അതിയേകമാണ്, നിത്യമാണ്, അതിനാണ് സ്ഫോടം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് വർണ്ണങ്ങളിൽ നിന്നും സ്ഫുടിക്കുന്നതാണ്, അതാണ് വർണ്ണങ്ങൾ വ്യഞ്ജിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് അർത്ഥത്തെ സ്ഫുടിപ്പിക്കുന്നതാണ്, അതുകൊണ്ടാണ് അതിന് സ്ഫോടം എന്ന് പേര് വന്നത്. അത് സ്വതന്ത്രമായ ഒന്നാണ്. സ്ഫോടം എന്നുള്ള പേര് കേട്ട് വേറെ ഭാവനയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അത് ശബ്ദത്തെ തന്നെ പറയുകയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? അത് വർണ്ണങ്ങളിൽ നിന്നും വേറിട്ടൊന്നുള്ളതാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് പറഞ്ഞു എന്താണ്? പെട്ടെന്ന് ജഡിതി ഓഭാസതേ പ്രതി ഓഭാസതേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പെട്ടെന്ന് ബുദ്ധിയിൽ ഇങ്ങനെ പ്രകടമാകുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും. വർണ്ണങ്ങളല്ല അല്ലല്ലോ, പ്രത്യേക വർണ്ണങ്ങളല്ലല്ലോ നമ്മൾ അറിയുന്നത്. പെട്ടെന്നൊരു ശബ്ദം, ഇതെപ്പോ സംഭവിക്കുന്നത്? ഒരു ശബ്ദത്തെ ശ്രവിക്കുമ്പോൾ ഒരാൾ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, വേറൊരാൾ ശബ്ദത്തെ കേൾക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കേൾക്കുന്ന ആളിൻ്റെ ബുദ്ധിയിൽ ഒരു ശബ്ദം പ്രകടമാകുന്നു, പ്രകാശിക്കുന്നു എന്ന് പറയാം. അത് വർണ്ണങ്ങൾ വ്യഞ്ജിപ്പിക്കുന്ന സ്ഫോടമാണ്, അത് അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കുന്നു. അതുകൊണ്ട് ആ സ്ഫോടത്തെ അങ്ങനെ ഒന്നിനെ സ്വീകരിക്കണം. വർണ്ണങ്ങളായാലോ, അതിലും ഒരുപാട് ദോഷങ്ങൾ പറഞ്ഞു. വർണ്ണങ്ങൾ അനിത്യമാണ്, പല പല ദോഷങ്ങളും പറഞ്ഞു. അതിന് സാഹിത്യം ചേർച്ച ഉണ്ടാകത്തില്ല. അതിന് അതിൻ്റെ സംസ്കാര സ്മൃതി എവിടെ പോയാലും അവിടെ ഒരുപാട് തകരാറുകളുണ്ട്. ഏറ്റവും വലിയ തകരാർ എന്താണ്? ശ്രുതി നിമിത്തമാണ് സൃഷ്ടിക്കുന്നു പറഞ്ഞു. അപ്പോൾ നിത്യമായ ശ്രുതിയെ സ്വീകരിക്കണം. അനിത്യമായ വർണ്ണങ്ങളെ സ്വീകരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നിത്യമായ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? സ്ഫോടമാണ്. അപ്പോൾ ശ്രുതിയിലെ ഓരോ ശബ്ദവും, വസു, ഇന്ദ്ര തുടങ്ങിയ ഓരോ ശബ്ദങ്ങളും സ്ഫോടമാണ്. അതിന് അത് നിമിത്തമായിട്ടാണ് സൃഷ്ടി. ഇന്ദ്രനും വസുക്കളും പിതൃക്കളും എല്ലാം ഉണ്ടായത് എന്നാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു വർണ്ണായവ ശബ്ദ, ഇതൊന്നും ശരിയല്ല, ശബ്ദസ്ഫോടമല്ല വർണ്ണമാണ്. അപ്പോൾ അതിന് പറഞ്ഞു അതങ്ങനെ ശരിയാവാൻ കാരണം വർണ്ണമുണ്ടായി നശിക്കുന്നതാണെന്ന് മുമ്പ് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയാണല്ലോ. പറയുന്നു അത് ശരിയല്ല, എന്തുകൊണ്ട്? വർണ്ണം ഉണ്ടായി നശിക്കുന്നതല്ല, അത് എന്തുകൊണ്ട്? പ്രത്യഭിജ്ഞമുണ്ട്. അത് തന്നെ ഇത് ഒന്ന് ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിത്യമാണ്. അതിനെ പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. ഇന്നലെ കണ്ട രാമനെ ഇന്ന് ഞാൻ കാണുമ്പോൾ, ഇന്നലെ കണ്ടവനെയാണ് ഞാൻ ഇന്നെന്ന് പറയുമ്പോൾ എന്താ? ഇടയ്ക്ക് രാമൻ മരിച്ചു പോയോ? ഇല്ലല്ലോ, ഒരാൾ തന്നെ. അതുപോലെ സ്വയം ഗകാരഹ എന്ന് പ്രത്യഭിജ്ഞമുള്ളത് കൊണ്ട് വർണ്ണം നിത്യമാണ്, നശിക്കുന്നില്ല. നശിച്ചാൽ അങ്ങനെ അറിയാൻ പറ്റത്തില്ല. പറയുന്നു അത് ആ പ്രതിഭിജ്ഞ എന്ന് പറയുന്ന സാദൃശ്യം കൊണ്ടാണ്. രണ്ട് വസ്തുക്കൾക്ക് സാദൃശ്യം ഒരുപോലെ ഇരുന്നാലും അങ്ങനെ പ്രതിഭിജ്ഞ ഉണ്ടാവാം. അതിനൊരു ഉദാഹരണം പറഞ്ഞു, കേശം തലമുടി മുറിച്ചു കളഞ്ഞാൽ വീണ്ടും അത് കിളിർത്ത് വരും. അത് കാണുന്നതാണ് തോന്നും, ആ മുമ്പ് കണ്ട തലമുടി തന്നെയാണ് ഇതാ ഇപ്പോഴും കാണുന്നത്. വാസ്തവത്തിൽ അത് ഒന്നാണോ? അല്ല, മുറിച്ച് വേറെ കിളിർത്ത് വന്നതാണ്. സാദൃശ്യം ഉള്ളത് കൊണ്ട് അത് തന്നെ ഇത് എന്ന് തോന്നുന്നു. സാദൃശ്യം എന്താ? കഴിഞ്ഞ മുടിയും ഈ മുടിയും എല്ലാം കറുത്തതാണ്, എല്ലാത്തിൻ്റെയും ആകൃതി ഒരുപോലെയാണ്. അങ്ങനെയല്ല, സാദൃശ്യമുള്ളത് കൊണ്ട് അതും ഇത് ഒന്നെന്ന് തോന്നുന്നു എങ്കിലും ഒന്നല്ല. അതുകൊണ്ട് എന്താണോ പ്രത്യഭിജ്ഞ സാദൃശ്യം കൊണ്ട് വരാം. സാദൃശ്യം കൊണ്ട് പ്രത്യഭിജ്ഞ വരുന്നത് കൊണ്ട് വസ്തു ഒന്നും ധരിക്കാൻ പാടില്ല. അതിന് വേറൊരു ഉദാഹരണമാണ് പറയുന്നത്, ദീപത്തിൻ്റെ ഉദാഹരണം, ജലത്തിൻ്റെ ഉദാഹരണം. ഒരു നദി ഒഴുകി കൊണ്ടേയിരിക്കുന്നു, നമുക്ക് തോന്നുന്നത് ഒരു നദിയാണ്. വാസ്തവത്തിൽ ഒരു നദിയല്ലേ എന്നുണ്ട്, പ്രദക്ഷിണം ജലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒഴുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളതൊന്നും ചിന്തിക്കാറില്ല, ഇന്നലെ കണ്ട നദിയാണ് ഇന്നും കാണുന്നത്. കാരണം നദി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ജലത്തിൻ്റെ ഒഴുക്കിനെയാണ്. ഗംഗ എന്ന് പറഞ്ഞാൽ എന്താ? ഗംഗാ പ്രവാഹം. ഗംഗ പ്രദക്ഷിണം വേറെ വേറെയാണെന്ന് ആർക്കും തോന്നാറില്ല. അത് ഭഗീരഥന്റെ കാലം മുതലേ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയാതെ അനാദിയായി ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. വാസ്തവത്തിൽ പ്രദക്ഷിണം മാറുകയാണ്. അത് ചിന്തിക്കുന്നവർ അതുപോലെ ദീപശിഖ പ്രദക്ഷിണം അതിൻ്റെ പരമാണുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മൾ പറയുന്നു അത് തന്നെയാണ് ഈ ദീപജ്വാല അത് തന്നെയാണെന്ന് പറയുന്നത് പോലെ വർണ്ണങ്ങളെ സംബന്ധിച്ചും പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു. പക്ഷെ ഒന്നായതുകൊണ്ടല്ല പലതായതുകൊണ്ടാണ്. എന്ന് പറയുന്നതിന് സമാനം പറഞ്ഞു അത് ശരിയല്ല. ഈ പറയുന്നിടത്തൊക്കെ ശരിയാണ്. ദീപജ്വാല മാറിക്കൊണ്ടിരിക്കുന്നു, നദി മാറിക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം ശരിയാണ്. എന്തുകൊണ്ട്? അത് നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാം. അതിനെ പ്രദക്ഷിണം അത് മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പ്രകാശ കണങ്ങൾ അവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷമായി തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അനുമാനം കൊണ്ട് മനസ്സിലാക്കാം. ആ ഇന്ധനം കത്തി ദഹിച്ച് തീരുമ്പോൾ പിന്നെ അതില്ല. അപ്പോൾ അതിൽ പ്രദക്ഷിണം പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് വിചാരിച്ച് ആകാശം ഇതതുപോലെ പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ആകാശത്തിന് ഓരോ കണികകളുണ്ട്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എവിടെയാണോ അങ്ങനെ മാറ്റം സംഭവിക്കുന്നത് അവിടെ അത് സ്വീകരിക്കാൻ പറ്റും. സർവത്ര അതുപോലെ മാറ്റം സ്വീകരിക്കാൻ പറ്റില്ല. വ്യക്തമായി അങ്ങനെ ഒരു അനുഭവമില്ലെങ്കിൽ അപ്പോ ദീപശിഖയെ സംബന്ധിച്ച് പറയാം, എനിക്കത് ഏകമാണെന്ന് തോന്നിയത് വാസ്തവത്തിൽ അത് ഭ്രാന്തിയാണ്. ആ ഏകത്വ ബുദ്ധി വാസ്തവത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജലപ്രവാഹം ഇന്നലെ കണ്ടത് തന്നെ ഇന്ന് കണ്ട് ഇന്ന് കാണുന്നു തോന്നുന്നു ഭ്രാന്തിയാണ്. എന്തുകൊണ്ടത് പരിശോധിച്ചു പ്രത്യക്ഷമായി ഇതിനെ അത് ബോധ്യപ്പെട്ടു. ഇന്നലത്തെ ജലപ്രവാഹമല്ല ഇന്നത്തെ, അവിടെയെല്ലാം അംഗീകരിക്കാം. അങ്ങനെ ഒന്നോ രണ്ടോ ചില വസ്തുക്കളിൽ അങ്ങനെ മാറ്റം സംഭവിക്കുന്നുണ്ട്. സർവത്ര അത് സ്വീകരിക്കാൻ പറ്റില്ല. അത് മീമാംസകന്മാര് പറയുന്നു. അവർ പറയുന്നത് എന്താണ്? ഉത്പ്രേക്ഷേത ഹി യോ മോഹ അജ്ഞാതമി ബാധനം. അങ്ങനെ വ്യക്തമായി ബോധ്യപ്പെടുന്നിടത്ത് അത് ഭ്രാന്തിയാണെന്നും ആ ഭ്രാന്തിയുടെ ബാധയുണ്ടാകുന്നു. സത്യം ബോധിക്കുന്നു. ഗംഗാപ്രവാഹം ഏകമാണെന്ന് എനിക്ക് തോന്നിയത് അതൊരു ഭ്രാന്തിയായിരുന്നു, സത്യം അതല്ല. അത് എവിടെയാണോ ആ ബാധ, അത് ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയുന്നതാണ് ബാധ. ബാധിച്ചു പോയെന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം തിരിച്ചറിഞ്ഞു. ജലപ്രവാഹം ഏകമല്ല, അത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സത്യത്തെ തിരിച്ചറിയുന്നതാണ് എന്ത്? ഭ്രാന്തിയുടെ ബാധ. പക്ഷെ അത് എവിടെയാണോ ബോധ്യപ്പെടുന്നത് അവിടെ അത് ബാധ സ്വീകരിക്കാൻ പറ്റുമോ, അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റില്ല. ജലം മാറുന്നുകൊണ്ട് അവിടെ അതിനെ സ്വീകരിക്കാം, ആകാശത്തിന് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. മാറുന്ന അനുഭവം ഇല്ലല്ലോ. ആകാശം പ്രതിക്ഷണം കണങ്ങളായി മാറുന്നുണ്ടോ? ഇല്ല. ഇത് പ്രധാനമായും പറയുന്നത് ബൗദ്ധന്മാരാണ്, അവരുടെ ക്ഷണിക വിജ്ഞാനവാദം. അവർ പറയുന്നത് പ്രകാശവും ജലവുമല്ല, ഇങ്ങനെ പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പ്രതിക്ഷണം മാറുന്നു. ചോദിക്കുന്നു, പ്രകാശവും ജലവും എല്ലാം പ്രതിക്ഷണം മാറുന്നുണ്ട്, ശരി സമ്മതിച്ചു. അവിടെ അത് ഒന്നാണെന്ന് തോന്നിയാലും പിന്നെ അത് പരിശോധിച്ചു പോകുമ്പോൾ മനസ്സിലാകും അത് ശരിയല്ല, ഒന്നാണെന്ന് തോന്നിയതാണ് ഭ്രമം. വാസ്തവത്തിൽ അതൊന്നല്ല പലതാണ് എന്ന് തോന്നുമ്പോൾ ബ്രഹ്മത്തിന് ബാധ സംഭവിക്കുന്നു, സത്യം മനസ്സിലാകും. പക്ഷേ അങ്ങനെ ബോധ്യപ്പെടാത്ത സ്ഥലത്ത് ഇപ്പോൾ മേശ കസേര ദീപശിഖ പോലെ ഇത് മാറുന്നതായിട്ട് അനുഭവമുണ്ടോ? ഇല്ലല്ലോ, പ്രദക്ഷിണം മാറുന്നതായിട്ട് അനുഭവമില്ലല്ലോ. അപ്പോൾ എവിടെയാണോ ജലത്തിനും മറ്റും അത് ഏകമാണെന്ന് തോന്നിയെങ്കിലും ചിന്തിച്ചു നോക്കിയപ്പോൾ അത് പ്രദക്ഷിണം മാറുന്നു, അതുകൊണ്ട് ഏകമാണെന്നുള്ള ആ ബുദ്ധി, അങ്ങനെ ഉണ്ടായ ഒരു ബുദ്ധി അത് ബാധിച്ചു പോകുന്നു, അവിടെ ബാധന സംഭവിക്കും. ആണ് പറയുന്നത് ഇവിടെ എന്താണ്, ഉത്പ്രേക്ഷേദഹി യോ മോഹാ അജ്ഞാതമായി ബാധനം അവിടെ കൽപ്പിക്കാം. പക്ഷെ ഇവിടെ ഈ മേശ കാണുമ്പം ഇതും ക്ഷണികമാണെന്ന് ആ യുക്തി വെച്ച് കൽപ്പിക്കാൻ പറ്റില്ല. അത് കൽപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ അങ്ങനെ ഒരു അനുഭവമില്ല. ഇതിനെ എത്ര പരിശോധിച്ചു നോക്കിയിട്ടും ജലം പോലെ ഇത് പ്രതിക്ഷണം മാറുന്നതായിട്ട് അനുഭവമില്ല. അജ്ഞാതം, ഇവിടെ ബാധ എന്ന് പറയുന്നത് അറിയുന്നില്ല, അത് അജ്ഞാതമാണ്. ബാധ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എന്നുവെച്ചാൽ ഇത് പ്രദക്ഷിണം മാറുന്നു എന്നുള്ളൊരു അനുഭവം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രദക്ഷിണം മാറുന്നതാണ് കൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ്. ജലത്തെ സംബന്ധിച്ച് അങ്ങനെ ആയിക്കോട്ടെ, ദീപശിഖയെ സംബന്ധിച്ച് അങ്ങനെ ആയിക്കോട്ടെ, അവിടെ ഒന്നാണെന്ന് തോന്നിയാലും പിന്നീട് അതിന് ബാധ സംഭവിക്കുന്നു. എന്ത് പറയുന്നു, ഒന്നല്ല പലതാണ്. മേശ അങ്ങനെ തോന്നുന്നുണ്ടോ? ഹിമാലയത്തെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല. ഒരിടത്ത് അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ച് എല്ലായിടത്തും ആ നിയമം കൊണ്ടുവരുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗംഗാപ്രവാഹവും ദീപജ്വാലിയും എല്ലാം ക്ഷണികമാണ്. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ക്ഷണികമല്ല. അങ്ങനെയാണ് ബൗദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദത്തെ നിഷേധിക്കുന്നത്. ചില വസ്തുക്കളിവിടെ ക്ഷണികമായി തോന്നുന്നുണ്ട്, ശരി, അതുകൊണ്ടെല്ലാം ക്ഷണികമല്ല. അത് ആ യുക്തിയാണ് ഇവിടെയും പറയുന്നത്. ഉത്പ്രേക്ഷിത ഹീയോ മോഹാതജ്ഞാതമിബാധനം സ സർവവ്യവഹാരേഷു സംശയാത്മാക്ഷയം പ്രജയത്. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു വസ്തുവിന് ക്ഷണികമായ മാറ്റം വരുന്നത് കൊണ്ട് ആ ക്ഷണികത്വം ബോധ്യപ്പെടാത്ത സ്ഥലത്തിനും എല്ലാം ക്ഷണികമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സർവവും ക്ഷണികമാണ്, ഒന്നിനും സ്ഥിരതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും വിശ്വാസം വരത്തില്ല. ഗീതയിൽ പറഞ്ഞതുപോലെ സംശയാത്മാ വിനശ്ചിതി. ഏതിനു നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനും നിങ്ങൾക്ക് സ്ഥിരമായി സ്വീകരിക്കാൻ കഴിയും? കാരണം എന്ത് ക്ഷണികമാണ്, എന്തും മാറിപ്പോകും, എവിടെയും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ഥായിയായി ഒന്നുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതിനെ വിശ്വസിക്കും? നിങ്ങൾക്ക് ഈ പ്രമാണങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടാകത്തില്ല. എല്ലാം പ്രതീക്ഷണം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബൗദ്ധന്മാരതുകൊണ്ടെന്ന് പറയുന്നു, ഓരോരുന്ന് ആത്മാവെന്ന് പറയുന്നതും ക്ഷണികമാണ്, നിത്യമായ ആത്മാവെന്ന് പറയുന്നൊന്നില്ല. അതും എന്താണ്, ജ്ഞാനത്തിന്റെ പ്രവാഹമാണ്. അപ്പോൾ അതിലും വിശ്വാസമില്ലാതെ വരും. മീമാംസകർ പറയുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, നിങ്ങൾക്ക് കർമ്മം ചെയ്യാനൊക്കത്തില്ല. കാരണം കർമ്മത്തിന്റെ ഫലം കിട്ടുമെന്ന് ഉറപ്പുമില്ല. കാരണം കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് നിത്യമായൊരാത്മാവില്ല. നിത്യമായൊരാത്മാവുണ്ടാവില്ലേ മരണശേഷം കർമ്മഫലം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രുതിയെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ബൗദ്ധന്മാരുടെ ഉദ്ദേശം അതാണ്. ഈ ശ്രുതിയെ ഒരിക്കലും പ്രമാണമായി സ്വീകരിക്കരുത്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ യാഗം ചെയ്യും സ്വർഗത്തിന് വേണ്ടി. സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിത്യമായ ഒരാത്മാവ് വേണം. മരിച്ചതിന് ശേഷം പോയി യാഗഫലത്തെ അനുഭവിക്കും. ബൗദ്ധന്മാർ വളരെ ബുദ്ധിപൂർവം ആലോചിച്ചു, എന്താ വഴി ഇവരുടെ ഈ യാഗത്തെ അവസാനിപ്പിക്കണമെങ്കിൽ യാഗം നടത്തിയ ഹിംസ വരും. അവരെന്തു പറഞ്ഞു? സർവവും ക്ഷണികമാണ് എന്ന് പറഞ്ഞാൽ അതെവിടെയാ ജനയിക്കുന്നത്? ആത്മാവിൽ. ആത്മാവ് ക്ഷണികമാണ്, എന്നുവെച്ചാൽ നിത്യമായൊരാത്മാവില്ല. നിത്യമായൊരാത്മാവില്ലെങ്കിൽ പിന്നെ ഇവിടെ കർമ്മം ചെയ്തിട്ട് പിന്നെ ആരാ കർമ്മം ചെയ്യുന്നതിന് ഫലത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. കർമ്മം ചെയ്യുന്നതിന് ഫലത്തെ അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു കർമ്മം ചെയ്യണം? കർമ്മം ചെയ്തില്ല, കർമ്മം ചെയ്തില്ലെങ്കിലോ ഹിംസ ഒഴിവാകും. അപ്പം അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് സർവം ക്ഷണികം ക്ഷണികം ക്ഷണികം സുലക്ഷണം സുലക്ഷണം. നമ്മളിനി രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച. അന്നങ്ങനെ പറഞ്ഞതിനൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ മീമാംസകർക്ക് അത് അംഗീകരിക്കാൻ ഒക്കത്തില്ല. അവർ പറയുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിലും വിശ്വാസം ഉണ്ടാകത്തില്ല. അത് ശരിയാണ്, ഒന്നിലും വിശ്വാസമില്ല. ബൗദ്ധന്മാർക്ക് വേദത്തിൽ വിശ്വാസമില്ല. അതൊരു വലിയ തട്ടിപ്പെന്നവർ പറയുന്നു. പുരോഹിതന് പണം സമ്പാദിക്കാനുള്ള ഒരു വഴി മാത്രം, അല്ലാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടത്തില്ല. കാരണം മരിച്ചതിന് ശേഷം എന്തെങ്കിലും ശേഷിക്കണ്ടേ? ഇവിടെ സർവവും ക്ഷണികമായിരിക്കുമ്പോൾ, സർവവും ജലപ്രവാഹം പോലെ ഒരു പ്രവാഹമാണെങ്കിൽ പിന്നെ ആര് ഇവിടെ സ്ഥായിയായി എന്താ ഉള്ളത്? പക്ഷെ അതിനെ ഇവിടെ പറയുന്നു എന്താണ്, സംശയാത്മാ ക്ഷയം പറയും. മീമാംസൻ പറയണം, നിങ്ങൾക്ക് ഒന്നിനും വിശ്വാസം ഉണ്ടാകത്തില്ല, നിങ്ങൾ നശിച്ചു പോകും. ബോധന്മാർ പറയുന്നു, ഞങ്ങൾക്ക് ഒന്നിനും വിശ്വാസമില്ല, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനും വിശ്വാസമില്ല. നിങ്ങൾ പറയുന്ന ദൂഷണം ഞങ്ങൾക്ക് ഭൂഷണമാണ്, ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായം. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നതും. വർണ്ണം അനിത്യമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ട്. വർണ്ണം നിത്യമാണെന്ന് സ്വീകരിക്കണം. ഇവിടെ എങ്ങനെയാണോ നൈയായികന്മാരും മറ്റും വർണ്ണത്തെ അനിത്യമായി സ്വീകരിക്കുന്നത്, അതുപോലെ ബൗദ്ധന്മാരും സ്വീകരിക്കും. പക്ഷെ അതിന് വ്യത്യാസമുണ്ട്, രണ്ടുപേരും തമ്മിൽ പറയുന്ന ക്ഷണികത്വത്തിന് വ്യത്യാസം. നൈയായികന്മാരും ബൗദ്ധന്മാരുടെ ക്ഷണികഭാഗത്തെ നിഷേധിക്കും. പക്ഷെ ഇതെല്ലാം അവസാനം ചെന്ന് നിൽക്കുന്ന അവിടെയാണ്, വേദപ്രാമാണ്യത്തിലാണ്. ഈ ചർച്ചകളുടെയൊക്കെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്, വേദപ്രാമാണ്യത്തെ സ്വീകരിക്കണമോ തള്ളിക്കളയണോ, അതാണ്. അല്ലാതെ വെറുതെ ശബ്ദങ്ങളെ കുറിച്ചുള്ള ചർച്ച ഉണ്ട്. വൈദികനെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തെ ക്ഷണികമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്വയം ഗകാരഹ എന്നുള്ള പ്രതിജ്ഞ ഉള്ളതുകൊണ്ട് വർണ്ണം നിത്യമാണ്. അത് ഗംഗാപ്രവാഹം പോലെ നാനിത്യമാണെന്ന് പറയാൻ കഴിയില്ല, അതിന് ബാധയുണ്ടാകുന്നില്ല. അത് അസത്യമാണെന്ന് ബോധം വരുന്നില്ല, അതുകൊണ്ട് അത് നിത്യമാണെന്നാണ്. അപ്പൊ അതിന് സമാനം പറയുന്നു, അത് ശരിയല്ല. ബാധ സംഭവിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷെ എന്നാലും വർണ്ണങ്ങൾ അനിത്യമാണ്. സ്വയം ഗകാര എന്ന് പറയുന്നു ഈ അനുഭവത്തിന് പ്രത്യേകിച്ച് ബാധ സംഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ ജലപ്രവാഹം പോലെ അത് അനിത്യമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, നിങ്ങൾ അംഗീകരിക്കും. എന്നാലും സ്ഫോടവാദി പറയുകയാണ്, വർണ്ണങ്ങൾ അനിത്യം തന്നെയാണ്. പിന്നെ പ്രതിഭിഞ്ഞയോ, ഇന്നലെ കേട്ട അകകാരം തന്നെയാണെന്ന് കേൾക്കുന്ന എന്നുള്ള ഈ ബോധം എന്തോ വരുന്നു, പറയുന്നു അത് വർണ്ണങ്ങളെ ആശ്രയിച്ചല്ല ജാതി ആശ്രയിച്ചിട്ടാണ്. ജാതി നിത്യമാണ്, വർണ്ണം അനിത്യമാണ്, താർക്കികനും മറ്റും പറയുന്നതാണ്. പലതരത്തിലുള്ള പശുക്കളുണ്ട്. ഒരു പശുവിന്റെ പേരാണ് കാലാക്ഷി എന്ന് വെച്ചാൽ അതിന്റെ കണ്ണ് കറുത്തിരിക്കുന്നുണ്ട്, അതിനങ്ങനെ ഒരു പേരിട്ടു. വേറൊരു പശുവിന്റെ പേരാണ് സ്വസ്തിമതി. എന്റെ ദേഹത്ത് സ്വസ്തി ചിഹ്നമുണ്ട്. പണ്ട് ഇരുമ്പ് പഴുപ്പിച്ച് അടയാളം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ തനിയുണ്ട്. അപ്പൊ ഈ രണ്ട് പശുവിനെയും കാണുന്നത് രണ്ടായിട്ടാണ്, ഒന്നായിട്ടില്ല. ഇത് കാലാക്ഷിയാണ്, ഇത് സ്വസ്തിമതിയാണ്. പഴയകാലത്ത് പശു ഒരു തരത്തിൽ രണ്ട് പശുവാണ്. ഒന്ന് കറക്കുന്ന പശുവാണ്, ഒന്ന് കറക്കാത്ത പശുവാണ്. ഒന്ന് കുട്ടിയുള്ളതാണ്, ഒന്ന് കുട്ടിയില്ലാത്തതാണ്. പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ രണ്ട് പശുവിനി ഒന്നെന്ന് പറയത്തില്ല. പക്ഷേ രണ്ട് പശുവിനെ കണ്ടുകഴിഞ്ഞാലും ഒരാൾക്ക് ബോധമുണ്ടാകും, രണ്ടും പശുവാണെന്നുള്ള ബോധമുണ്ടാകുന്നു. രണ്ട് പശു ഒന്നെന്ന് പറയാൻ പറ്റുമോ? കഴിയത്തില്ല. കാരണം എന്താണ്? ഒരു പശു ചത്തുപോയാൽ മറ്റതുണ്ട്. ഒരു പശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റുണ്ടായിരുന്നു. അപ്പോൾ പശുക്കൾ രണ്ടായിരിക്കെ തന്നെ രണ്ട് പശുക്കളെയും കാണുമ്പോൾ ഇത് പശുവാണെന്നുള്ള ബോധം എന്തുകൊണ്ടുണ്ടാകുന്നു? അതിൽ ഗോത്വം എന്ന് പറയുന്ന ജാതി രണ്ടിലും ഇരിക്കുന്നു, നിത്യമായിരിക്കുന്നു. അതാണ്, ഒന്ന് ജനിക്കുന്നതിന് മുമ്പ് മറ്റൊന്നുണ്ടായിരുന്നു, ഒന്ന് മരിച്ചു കഴിഞ്ഞാലും വേറൊന്ന് ശേഷിക്കുന്നു. എങ്ങനെയായാലും ശരി, രണ്ടോ മൂന്നോ നാലോ ഇനി എത്ര പശുക്കളുണ്ടായാലും എല്ലാ പശുക്കളെയും കാണുമ്പോൾ ഇത് പശു എന്നുള്ള ബുദ്ധി ഉണ്ടാകുന്നു, ഗൗ എന്നുള്ള ബോധം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ വ്യക്തികളെല്ലാം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്തു കഴിഞ്ഞാലും ഇതിൽ നശിക്കാതിരിക്കുന്ന ഒന്ന് ഗോത്വം എന്ന് പറയുന്ന ഒരു ജാതി ഉള്ളതുകൊണ്ടാണ്. അതെന്താണെന്ന് ചിന്തിക്കേണ്ട. കാരണം നശിക്കാതിരിക്കുന്ന എന്തോ ഒന്ന് ഇതിലെല്ലാത്തിനും ഉണ്ട്. അതാണ് ഏത് പശുക്കളും കണ്ടാലും ഇത് പശുവാണെന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നത്. അതിന് അവർ പറയുന്ന എന്താണ്? അത് നിത്യമായ ആ ജാതി, ജാതി. അപ്പോ ഇത് എല്ലാ പശുക്കളെയും കാണുമ്പോൾ ഇത് പശുവാണെന്നുള്ള ബോധം ഉണ്ടാകുന്നതുകൊണ്ട് ഈ പശുക്കളെല്ലാം നിത്യമാണെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടായി നശിക്കുന്നു. അതുപോലെ നമുക്കൊരുപാട് ഗകാരങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുന്നു. പല സ്ഥലത്തും പലരും ഉച്ചരിക്കുന്നു ഗ ഗ ഗ. നമുക്ക് തോന്നുന്നു എന്താണോ, ഇതെല്ലാം ഗായാണ്. പശുവിനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതും പശുവാണ്, ഇതും പശുവാണ്, ഇന്നലെ കണ്ടതും പശുവാണ്, ഇന്ന് കാണുന്നതും പശുവാണ്. ഇതുപോലെ സ്വയം ഗകാരഹ എന്ന് പ്രത്യഭിജ്ഞ ഉണ്ടാകും. പശുക്കൾ പലതാണെങ്കിലും പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു പശുക്കളിൽ. ആ പ്രതിഭിജ്ഞ എന്തിനെ ആശ്രയിച്ചുണ്ടാകുന്നു? ഗോത്വജാതിയെ ആശ്രയിച്ചിട്ട്. അതുപോലെ ഗകാരങ്ങൾ പലതാണെങ്കിലും പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത് ആ വർണ്ണം, ഒരു വർണ്ണത്തെ ആശ്രയിച്ചല്ല, എല്ലാ വർണ്ണങ്ങളിലും ഇരിക്കുന്ന ഗത്വജാതിയെ ആശ്രയിച്ചിട്ടാണ്. ഗോവിനെ സംബന്ധിച്ച് ഗോത്വം എന്ന് പറയാമെങ്കിൽ ഗകാരങ്ങളെ സംബന്ധിച്ച് ഗത്വം എന്ന് പറയാം. അതുകൊണ്ടാണ് പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രതിഭിജ്ഞയ്ക്ക് കാരണം വർണ്ണമല്ല, ജാതിയാണ്. അതുകൊണ്ട് വർണ്ണം അനിത്യമാണ്, നിത്യമല്ല. വർണ്ണം അനിത്യമാണെങ്കിലും പ്രതിഭിജ്ഞ ഉണ്ടാകാം. അംഗോക്കൾ അനിത്യങ്ങളാണെങ്കിലും പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു. സോ അയം ദേവദത്ത എന്ന് പറയുന്ന പോലെ സായം ഗൗഹു എന്ന് പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രതിഭിജ്ഞമുള്ളത് കൊണ്ട് വർണ്ണം നിത്യമാണെന്ന് പറയാൻ പറ്റില്ല. അവിടെ വിഷയമായിരിക്കുന്ന വർണ്ണങ്ങളല്ല, ജാതിയാണ്. പ്രതിഭിജ്ഞാനം ആകൃതി നിമിത്തത്വം ഇരിക്കെ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത് വർണ്ണനിമിത്തമല്ല, ആകൃതിയെ നിമിത്തമായിട്ടാണ്. അതുകൊണ്ട് വർണ്ണങ്ങൾ അനിത്യമാണ്. വാസ്തവത്തിൽ അവിടെ നിത്യമായിരിക്കുന്നത് ഗത്വജാതിയാണ്. ഏതുപോലെ ഗോത്വജാതിയെ പോലെ എന്ന് പറഞ്ഞാലോ, ആര് പറയും? സ്ഫോടവാദി വർണ്ണവാദിയെ നിഷേധിച്ചിട്ട് പറയും. ശരിയല്ല. വ്യക്തിപ്രതിഭിജ്ഞാന പറയുന്നു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത് അത് തന്നെ ഇതെന്ന് പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത് ജാതിയല്ല വ്യക്തിയാണ്. അതൊന്നും പറയാൻ നോക്കണ്ട. നമ്മളെന്താ പറയുന്നത്? ഒരു ശബ്ദം കേട്ടു, രണ്ടാമത് വീണ്ടും ശബ്ദം കാണുന്നു, കേൾക്കുന്നു. നമ്മളെന്താ പറയുന്നത്? സോയം ഗകാരഹ, ഞാൻ മുമ്പ് കേട്ട ഗകാരം തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നാണ് പറയുന്നത്. വ്യക്തിയാണ് തിരിച്ചറിയുന്നത്. അതേ പറയുമോ? എങ്ങനെ? ഞാൻ മുമ്പ് കേട്ട ഗത്വത്തെയാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറയാറുണ്ടോ? ശരി, മുമ്പ് കേട്ട ഗത്വത്തെ ഇപ്പോഴും കേൾക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ശരി, വ്യക്തിയാണ് ജാതിയാണ് തിരിച്ചറിയുന്നത്. പക്ഷെ അങ്ങനെ ആരും പറയാറില്ല, ആർക്കും അങ്ങനെ അനുഭവമില്ല. ഞാൻ മുമ്പ് കേട്ട ഗകാരത്തെ ഇപ്പോഴും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഗകാരം ജാതിയല്ല, വ്യക്തിയാണ്. അല്ലാതെ ഞാൻ മുമ്പ് കേട്ട ഗത്വത്തെ ഇപ്പോഴും കേൾക്കുന്നു എന്നാണെങ്കിൽ ശരി, ജാതിയാണ് പ്രതിവിജ്ഞ, ജാതി ഏകമാണ്. പക്ഷെ അങ്ങനെയല്ല അനുഭവം. ആര് പറയുന്നു? വർണ്ണവാദി പറയുന്നു. സ്വയം ഗകാര എന്നിടത്ത് വ്യക്തിയുടെ പ്രതിഭിജ്ഞയാണ്. ഞാൻ മുമ്പ് കേട്ട ഗകാരത്തെ ഇപ്പോഴും കേൾക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് വ്യക്തി നിത്യമാണ്. അവിടെ ജാതിയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. വർണ്ണവാദി എന്ന് പറയുന്നു, ഗകാരം നിത്യമാണ്, പ്രതിഭിജ്ഞ ഉണ്ട്. അനുഭവത്തിനനുസരിച്ച് ചിന്തിക്കണമെന്നാ പറയുന്നു, ഭാവനകളിലേക്ക് പോകരുത്. അവസാനം പറയുന്നു അതാണ്. സ്ഫോടവാദിയോട് പറയുന്നു, നിങ്ങളുടെ അനുഭവത്തെ വിട്ടിട്ട് ഭാവനയിലേക്ക് പോകും. തത്വചിന്തയിൽ അത് ശരിയല്ല. അനുഭവത്തെ നിന്നുകൊണ്ട് സംസാരം. അനുഭവം എന്താണ്? സ്വയം ഗകാരം. ഗകാരത്തെക്കുറിച്ച് പ്രതിഭിജ്ഞ. അപ്പോൾ ഗകാരം എന്ന് പറയുന്നത് വ്യക്തിയാണ്. ഗ എന്ന് പറയുന്ന ഒരു അക്ഷര വ്യക്തിയാണ്. അതിൻ്റെ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് ഗകാരം ാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് തന്നെ ഇത് എന്നറിയുന്നതുകൊണ്ട് അത് നിത്യമാണെന്ന് വെച്ചിട്ടില്ല. അതേപോലെ രാമനെ കണ്ടിട്ട് ആ രാമൻ തന്നെ ഇതെന്ന് പറയുമ്പോൾ രാമൻ ഇടയ്ക്ക് നശിച്ചുപോയില്ല, രാമൻ നിത്യമാണ്. അതുകൊണ്ട് ദുഃഖാരം നിത്യമാണ് എന്ന് വർണ്ണവാദി പറയുന്നു. പറയുന്നു വ്യക്തിപ്രതിഭിജ്ഞാന, ജാതിയല്ല തിരിച്ചറിയുന്ന വ്യക്തിയാണ്. അത് തന്നെ പറയുന്നു, വിധി പ്രത്യുച്ചാരണം ഗവാദി വ്യക്തിവത് അന്യ അന്യ വർണ്ണം വ്യക്തി പ്രതീയരൻ തഥാകൃതി നിമിത്തം പ്രതിവിജ്ഞാനം ചെയ്യാം. അവ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ പശുവിനെ ആ പശു തന്നെ ഈ പശു എന്ന് തിരിച്ചറിയുന്നിടത്തും നിങ്ങൾ പറയുമോ വ്യക്തിയാണ് തിരിച്ചറിഞ്ഞത്? അത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതെന്തായാലും പറയാൻ കഴിയത്തില്ല. കാരണം നേരത്തെ കണ്ട അതേതാണ് സ്വസ്തിമതി, ഇപ്പൊ കാണുന്ന ഏതാണ് കാലാക്ഷി. പശു രണ്ടും വേറെ വേറെയാണ്. മുമ്പ് കണ്ട പശുവിനല്ല ഇപ്പൊ കണ്ടത്. നേരത്തെ കണ്ടത് പാല് തരുന്ന പശു, ഇപ്പൊ പാല് തരാത്ത പശു. നേരത്തെ കണ്ടത് പ്രസവിച്ച പശു, ഇപ്പൊ പ്രസവിക്കാത്ത പശു. പശുക്കളുടെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ പശുക്കളെ കാണുമ്പോഴും നിങ്ങൾ പറയുമോ വ്യക്തികളെയാണ് തിരിച്ചറിയുന്നത്? അത് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്തുകൊണ്ട്? കാരണം രണ്ട് പശുവും വേറെ വേറെയാണ്. അപ്പോൾ ഒരു പശുവിനെ കണ്ട് വേറൊരു പശുവിനെ കാണുന്നു, മൂന്നാമതൊരു പശുവിനെ കാണുന്നു. ഇവിടെയെല്ലാം അവിടെ വ്യക്തിയെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ എന്ത് പറയേണ്ടി വരും? അവിടെ ഗോത്വജാതിയാണ് അറിയുന്നത്. അവിടെ ഗോത്വജാതിയാണ് അറിയുന്നത്. അത് തന്നെ ഈ പശു എന്ന് പറയുന്നിടത്ത് ഗോത്വജാതി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് തന്നെ സ്വീകരിക്കേണ്ടി വരും. ഇവിടെയും നേരത്തെ ഒരു ഗകാരത്തെ കണ്ട് ഇപ്പോൾ ഒരു ഗകാരത്തെ കേട്ടു, പിന്നെ ഒന്നിനെ കേൾക്കുന്നു. ഇതും പലതാണ്. തിരിച്ചറിയുന്നത് എന്തിനാണ്? ഗത്വജാതിയാണ്. അല്ലെങ്കിൽ പറയേണ്ടി വരും എന്താണ്? അതുതന്നെ ഈ പശു എന്ന് തിരിച്ചറിയുന്നിടത്തും വ്യക്തികളെയാണ് തിരിച്ചറി എന്ന് പറയേണ്ടി വരും. പക്ഷെ അത് പറയാൻ പറ്റില്ല. എന്താണ് മുമ്പ് കണ്ടത്? കാലാക്ഷിയാണ്, ഇപ്പൊ കാണുന്നത് സ്വസ്തിമതിയാണ്, വ്യത്യാസമുണ്ട്. അതേ പശുവാണ്, ഇതേ പശു എന്ന് പറയാൻ പറ്റത്തില്ല. പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നത് എന്താണ്? അവിടെ തിരിച്ചറിയുന്നത് ഗോത്വജാതിയാണ്. എല്ലാം പശു തന്നെയാണ്, പക്ഷെ പശുക്കളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ തവണയും ആ അതും പശു തന്നെ, ഇതും പശു തന്നെയെന്ന് പറയുമെങ്കിലും അത് വ്യക്തി ഉദ്ദേശിച്ചല്ല, ജാതി ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെ അതും ഗകാരമാണ്, ഇതും ഗകാരമാണെന്ന് പറഞ്ഞാലും അത് വ്യക്തി ഉദ്ദേശിച്ചിട്ടല്ല, ജാതി ഉദ്ദേശിച്ചിട്ടാണ് എന്നാര് പറയുന്നു? സ്ഫോടവാദി. എന്തുകൊണ്ട്? വ്യക്തിയുടെ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ വ്യക്തി നിത്യമാണെന്ന് സ്വീകരിക്കേണ്ടി. ജാതിയാണ് പ്രതിഭിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി അനിത്യമാകും. അപ്പോ സ്ഫോടവാദിക്ക് സ്ഫോടത്തെ കൊണ്ടുവരാം. വർണ്ണത്തെ തള്ളിയിട്ട് വർണ്ണത്തിന് വേറെ സ്ഫോടത്തെ കൊണ്ടുവരാം. സ്ഫോടവാദി ഇപ്പോഴും എന്തിനു ശ്രമിക്കും? പ്രത്യഭിജ്ഞ ജാതിയിലാണെന്ന് പറയാൻ ശ്രമിക്കും. വർണ്ണവാദിയാണെങ്കിലോ പ്രത്യഭിജ്ഞ വർണ്ണത്തിലാണെന്ന് പറയേണ്ടി വരും. കാരണം വർണ്ണത്തെ നിത്യമായി സ്വീകരിക്കണം. അതുകൊണ്ട് എന്താ പ്രയോജനം? സ്ഫോടത്തെ തള്ളിക്കളയാം, പിന്നെ സ്ഫോടത്തിന്റെ ആവശ്യമില്ല. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത് ജാതിയെ അല്ല വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോ ഇവിടെ പറയുന്നു അത് ശരിയല്ല, അതുതന്നെ ഈ പശു എന്ന് പറയുന്നിടത്ത് പശുക്കൾ രണ്ടും വേറെ വേറെയാണ്. ഒന്ന് സ്വസ്തിമതിയാണ്, മറ്റൊന്ന് കാലാക്ഷിയാണ്. അതുകൊണ്ട് അവിടെ തിരിച്ചറിയുന്നത് പശുക്കളെയല്ല, ഗോത്വജാതിയാണ്. അതുപോലെ ഗകാര വ്യക്തികളെയല്ല തിരിച്ചറിയുന്നത്, ഗത്വജാതിയാണ് എന്നാണ്. അതിന് സമാനമാണ് പറയുന്നത് യതിഹി പ്രത്യുച്ചാരണം, ഓരോ ഉച്ചാരണത്തിലും ഗവാദിവ്യക്തികൾ അന്യാവർണ വ്യക്തിയ വ്യക്തേഹ പ്രതിയേനൻ, ഗോ വ്യക്തികളെപ്പോലെ ഗോ വ്യക്തി എങ്ങനെയാണോ അന്യമായിരിക്കുന്നത്, ഒന്ന് കാലാക്ഷി ഒന്ന് സ്വസ്തിമതി, ഇങ്ങനെ ഗോ വ്യക്തികൾ പലതായിരിക്കുന്നത്, അതുപോലെ വർണ്ണ വ്യക്തികൾ അന്യമാണെങ്കിൽ ആദ്യം കേട്ടത് വേറെ ഗകാരം, പിന്നീട് കേൾക്കുന്നത് വേറെ ഗകാരം, അങ്ങനെയാണെങ്കിൽ തത് ആകൃതി നിമിത്തം പ്രത്യഭിജ്ഞാനസ്യ. പശുവിനെ സംബന്ധിച്ച് പറയുന്നത് ശരിയാണ്, നേരത്തെ കണ്ടത് സ്വസ്തിമതിയാണ്, ഇപ്പൊ കാണുന്നത് കാലാക്ഷിയാണ്. പക്ഷെ ഗകാരത്തെ അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നേരത്തെ കേട്ടത് ഗ തന്നെ, ഇപ്പൊ കേൾക്കുന്നത് ഗ തന്നെ. അപ്പൊ നിങ്ങൾ പറയുന്നത് പശുവിനെ സംബന്ധിച്ച് ശരിയാണ്, വർണ്ണത്തെ സംബന്ധിച്ച് ശരിയാകത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്താണോ ദീപശിഖയെ സംബന്ധിച്ച് ശരിയാണ്, പക്ഷെ ആകാശത്തെ സംബന്ധിച്ച് അത് ശരിയാകത്തില്ല. അതുപോലെ ഇവിടെയും നിങ്ങളൊരു ദൃഷ്ടാന്തം പറഞ്ഞിട്ട് അതിലൂടെ സിദ്ധാന്തത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ദൃഷ്ടാന്തങ്ങൾ പലതും കാണും, അതിലൂടെ ഒരിക്കലും ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദൃഷ്ടാന്തം മാത്രമാണ്, അത് പ്രമാണമല്ല. അതാണ് അദ്വൈതി പറയുന്ന എന്താണ് രജ്ജുവിലെ സർപ്പം ഭ്രാന്തിയാണ്. രജ്ജുവിലെ സർപ്പം ഭ്രാന്തിയാണ്, അതുകൊണ്ട് ജഗത്തും ഭ്രാന്തിയാണെന്ന് അങ്ങനെ അദ്വൈതി പറയുന്നു. ഇതുപോലെ എന്താണ് ദീപശിഖ, അത് ക്ഷണികമാണ്, അതുകൊണ്ട് ലോകം മുഴുവൻ ക്ഷണികമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരിയാണ്, ക്ഷണികത അംഗീകരിച്ചു. അതുപോലെ രജ്ജുവിലെ സർപ്പം ഭ്രാന്തിയാണ്, അതുകൊണ്ട് ലോകം മുഴുവൻ ഭ്രാന്തി. അങ്ങനെ അദ്വൈതി പറയത്തില്ല. അല്ലെങ്കിൽ സ്വപ്നം ഭ്രാന്തിയാണ്, അതുകൊണ്ട് ലോകം മുഴുവൻ ഭ്രാന്തിയാണല്ലോ. അദ്വൈതം അങ്ങനെയല്ല പറയുന്നത്. ദൃഷ്ടാന്തത്തിലൂടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുകയല്ല ചെയ്യുന്നു. പക്ഷേ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവരെന്താണ് ചെയ്യുന്നത്? ദൃഷ്ടാന്തത്തിലൂടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നു. ജലപ്രവാഹം ക്ഷണികമാണ്, അതുകൊണ്ട് എല്ലാം ക്ഷണികം. അത് ശരിയാകും. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് ശ്രുതി പ്രമാണമുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷം പ്രമാണമുണ്ട്, അനുഭവം പ്രമാണമുണ്ട്. അതേസമയം ക്ഷണികവാദികോ അവരെ ശ്രുതിയെ സ്വീകരിക്കത്തില്ല. ബൗദ്ധന്മാർ അവർക്ക് കേവലം ദൃഷ്ടാന്തത്തെ ആശ്രയിച്ചിട്ട്, കേവലം ദൃഷ്ടാന്തത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം യുക്തിയെ ആശ്രയിക്കുക എന്ന് ഫലത്തിൽ വരും. കേവല ദൃഷ്ടാന്തം, കേവല യുക്തി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്തായാലും വരും? സ്വ അനുഭവത്തെ അംഗീകരിക്കാത്തതെന്ന്. അതാണ് ചർച്ചയിൽ വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു. കേവല യുക്തി എന്ന് പറയുമ്പോൾ അതിന് അനുഭവമായിട്ട് ബന്ധം വരണമെന്നില്ല. കേവല യുക്തിയിലൂടെ എന്ത് സമർത്ഥിക്കാം? തർക്കിക്കാൻ ബാധിക്കാം. അതുകൊണ്ടാണ് ഭാഷകാരം പറഞ്ഞ്, സൂത്രകാരം പറഞ്ഞ്, തർക്കത്തിന് പ്രതിഷ്ഠയില്ല. ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കണമെങ്കിൽ അതിന് പ്രമാണം വേണം. അതുകൊണ്ടാണ് അദ്വൈതത്തിന് ശ്രുതിക്ക് പ്രാമാണ്യം വരുന്നത്. അത് പിന്നെ എന്താണ്? അനുഭവത്തിലേക്ക് വരും. ശ്രുതി എന്ന് പറയുന്നത് എന്താ? അനുഭവത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ആ അനുഭവത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ യുക്തിയെ കൂട്ടുപിടിക്കുന്നത്. അത് എന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കൂ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്റെ അനുഭവമാണ്, അത് പറ്റില്ല. അത് എന്റെ അനുഭവം മാത്രമല്ല നിന്റെയും അനുഭവമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തിയെ കൂട്ടുപിടിക്കുന്നത്. യുക്തി എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അനുഭവം എനിക്ക് മാത്രമേ ഉള്ളൂ. എന്താണോ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, കേൾക്കുന്നവനോ അവന് അനുഭവമില്ലെങ്കിലും യുക്തിയുണ്ട്. അപ്പോൾ ആ യുക്തിയുടെ സഹായത്തോടുകൂടി അതിനെ സ്വയം ബോധ്യപ്പെടുമ്പോൾ അത് അവൻ്റെ അനുഭവമാകും. അപ്പോൾ അത് കേവല ദൃഷ്ടാന്തത്തിലൂടെയല്ല അദ്വൈതി തൻ്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, കേവലമായ ദൃഷ്ടാന്തം വേറെ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല. അതോടൊത്ത് എത്തിച്ചേരത്തിലാണ്. അതുപോലെയാണ് ഇവിടെ. അത് സന്ദർഭം കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ വർണ്ണവാദിയും സ്ഫോടവാദിയും തമ്മിലുള്ള ആശയവിനിമയം ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് രണ്ടുപേരും നമ്മളൊരു ആശയവിനിമയമായിട്ട് നമ്മൾ എടുത്താൽ മതി. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്താ പറയുന്നത്? പ്രത്യഭിജ്ഞ കൊണ്ട് ഒന്നിനെ നിത്യമായി സ്വീകരിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ എങ്ങനെ? ഗകാരാദി ശബ്ദങ്ങളെ പ്രത്യഭിജ്ഞകൊണ്ട് നിത്യമായി സ്വീകരിക്കുന്നു പറയുന്നു. അത് കഴിയത്തില്ല, അത് അനിത്യമാണ്. പിന്നെ പ്രത്യഭിജ്ഞ എന്താ? അത് ഗത്വജാതിയാണ് പറയുന്നു. അത് ഗത്വജാതി സ്വീകരിക്കുന്നതുകൊണ്ട് നിത്യമെന്ന് പറയാൻ പറ്റില്ല. വ്യക്തികളെ എന്തുകൊണ്ട്? വ്യക്തികൾ പലതാണെങ്കിലും, ഗകാര വ്യക്തികൾ പലതാണെങ്കിലും ജാതി കൊണ്ട് പ്രത്യഭിജ്ഞ ഉണ്ടാകാൻ ഉദാഹരണം പറഞ്ഞു, പശുവിൻ്റെ ഉദാഹരണം. അവിടെ വ്യക്തികൾ വേറെ വേറെയാണ്, നശിക്കുന്നതാണ്. സ്വസ്തിമതി വേറെയാണ്, കാലാക്ഷി വേറെയാണ്. പക്ഷെ എന്നാൽ അവിടെ പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നത് ജാതിയെ ആശ്രയിച്ചിട്ടാണ്. പ്രത്യഭിജ്ഞ ഉണ്ടെങ്കിലും എന്തു വരുന്നു? വ്യക്തികൾ അനിത്യമാണ്. ഗകാര വ്യക്തി എന്ന് പറയുന്ന ഗ എന്ന് പറയുന്ന ശബ്ദത്തിൽ അത് അനിത്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് യഥി പ്രത്യുച്ചാരണം, ഓരോ ഉച്ചാരണത്തിലും ഗവാദി വ്യക്തിവത് ഗോ തുടങ്ങിയ വ്യക്തികളെ പോലെ അന്യ വർണ്ണം വ്യക്തി പ്രതിയേരൻ നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്ന വേറെ വേറെ വ്യക്തികളെയാണെങ്കിൽ തത് ആകൃതി നിമിത്തം പ്രത്യഭിജ്ഞാനം ചെയ്യാതെ അപ്പോൾ വ്യക്തി ആശ്രയിച്ചല്ല പ്രത്യഭിജ്ഞ ആകൃതി ആശ്രയിച്ചിട്ടാണെന്ന് പറയേണ്ടി വരും. വർണ്ണവാദി ഇതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല. പ്രത്യഭിജ്ഞാനം വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ല ആകൃതി ആശ്രയിച്ചിട്ടാണ്. നത്വേദസ്തി അത് ശരിയല്ല. എന്തുകൊണ്ട് വർണ്ണ വ്യക്തി ഏവഹി പ്രത്യുച്ചാരണം പ്രത്യഭിജ്ഞായന്തേ. ഇവിടെ പ്രത്യഭിജ്ഞ ജാതിയല്ല വ്യക്തിയാണ്. എന്തുകൊണ്ട് ഒരു തവണ ഗ എന്നുള്ള ശബ്ദം കേട്ടിട്ട് രണ്ടാമത് വീണ്ടും കേൾക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഇതാ മുമ്പ് കേട്ട ആ ഗ ശബ്ദത്തെ തന്നെയാണ് ഞാനിപ്പോഴും കേൾക്കുന്നത്. തിരിച്ചറിയുന്ന എന്ത്? വ്യക്തിയാണ്. മറിച്ച് മുമ്പ് ഞാൻ കേട്ട ഗത്വജാതിയെ ഞാനിതാ ഇപ്പോൾ വീണ്ടും കേൾക്കുന്നു. അങ്ങനെയല്ല. പശുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവിടെ പല പല പശുക്കളുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഒരേ ഒരു ഗകാരമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഗത്വ ജാതിയുടെ പ്രത്യഭിജ്ഞയല്ല വ്യക്തിയുടെ പ്രത്യഭിജ്ഞയാണ്. എന്തുകൊണ്ട്? അതാണ് അനുഭവം. അതെന്ന് പറയുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം, ഭാവനയിലേക്ക് പോകരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താണോ തത്വവിചാരത്തിൽ ഭാവനയ്ക്ക് സ്ഥാനമുണ്ട്. അതൊക്കെ മനോരഥത്തിൽ നമ്മളിങ്ങനെ പലതും സങ്കല്പിക്കുക. കഥകളിലും മറ്റൊക്കെ നമുക്ക് ഒരുപാട് ഭാവനകളും, നമ്മൾ ഭാവനാ ലോകത്താണ് ജീവിക്കുന്നത്, അതിന് സത്യവുമായിട്ട് ബന്ധമുണ്ടാവണമെന്നൊക്കെ. തത്വചിന്തയിൽ അങ്ങനെ ഭാവനയിലേക്ക് പോയാൽ ശരിയാവത്തില്ല, അതിന് സത്യവുമായിട്ട് ബന്ധമുണ്ടാവില്ല. പിന്നെ എങ്ങനെ എന്തിനെ ആശ്രയിച്ച് ചിന്തിക്കണം? സ്വന്തം അനുഭവത്തെ ആശ്രയിച്ച് ചിന്തിക്കുക. നിങ്ങൾ എന്തിനാ തിരിച്ചറിയുന്നത്? ഗത്വത്തെയാണോ ഗകാരത്തെയാണോ? ഗകാരത്തെ. എന്നാൽ ഗകാരം നിത്യമാണ് എന്ന് വർണ്ണവാദി പറയുന്നു. വർണ്ണം വ്യക്തിയേവ ഹി പ്രത്യുച്ചാരണം പ്രത്യഭിജ്ഞ എന്തേ. ഓരോ ഉച്ചാരണത്തിലും നമ്മൾ തിരിച്ചറിയുന്നത് വർണ്ണത്തെയാണ്, അല്ലാതെ ജാതിയല്ല. അതുകൊണ്ട് വർണ്ണം നിത്യമാണ്. അപ്പോൾ വർണ്ണം നശിക്കുന്നില്ല, നശിക്കാത്ത വർണ്ണങ്ങളിൽ നിന്നാണ് അർത്ഥബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അർത്ഥബോധം ഉണ്ടാകാൻ വേണ്ടി ഇനി ഒരു സ്ഫോടത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെന്നുള്ള ധാരണയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതേ ഭാഗവതം പഠിച്ചതുപോലെയാണ്, എങ്ങനെ കേട്ട് ഒരുപാട് കാശൊക്കെ മുടക്കി ഒരു വലിയ പണ്ഡിതനെ കൊണ്ട് വെച്ചുകൂടെ ഭാഗവതം മുഴുവൻ പഠിപ്പിച്ചിട്ട് പിന്നീട് എന്താ ഭാഗവതത്തിൽ നിന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ മറുപടി? ഒരുപാടൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ആരോ പറഞ്ഞു സ്നേക്ക് ഡാൻസ് എന്ന്. ഇതാണ് ഭാഗവതം. ആരോ ഒരാളൊരു പാമ്പിന്റെ കൂടെ ഡാൻസ് ചെയ്തെന്നു. ഇതുപോലെ ആയിപ്പോരുത്. പണച്ചെലവൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സമയം വെറുതെ ആവും. എന്റെ സമയം പോകും, നിങ്ങളുടെ സമയം പോകും. അല്ല, എനിക്ക് പ്രയോജനമുണ്ട്. കാരണം പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാനും, എന്തായാലും എനിക്ക് നഷ്ടമില്ല, പ്രയോജനമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നഷ്ടം വരും. എന്തെങ്കിലും ജോലി ചെയ്യേണ്ട സമയമാണ്, അത് വെറുതെ ആയിപ്പോകും. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എനിക്ക് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ചിന്തിക്കാൻ വീണ്ടും ഒരു അവസരം വന്ന ഇതുകൊണ്ടല്ലേ, ഇല്ലെങ്കിലൊക്കെ മറന്നുപോയി. പക്ഷെ അതുപോലല്ലോ, ഒരാൾക്ക് പ്രയോജനപ്പെട്ടാൽ പോരല്ലോ, ഇത്രയും പേര് മെനക്കെടുന്നില്ലേ ഒരു കാര്യത്തിന് വേണ്ടി? ഒരുപാട് പേര് മെനക്കെടിയും ഒരാൾക്ക് ഗുണം കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അവൻ്റെ എന്താണ് പറയുന്നില്ല വിശ്വാസം അതല്ലേ വലുത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വിശ്വാസം. പറയുന്നു വർണ്ണം വ്യക്തേവഹി പ്രത്യുച്ചാരണം പ്രത്യഭിജ്ഞായന്തേ. ഇവിടെ പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നത് വർണ്ണത്തിൻ്റെയാണ്, അല്ലാതെ ജാതിയുടെ അല്ല. അതുകൊണ്ട് വർണ്ണം നിത്യമാണ്. അതിനെ ഭാഷ്യകാരൻ ഒന്നുകൂടി വിശദീകരിക്കുന്നു. എന്താണ് ദുർഗോശബ്ദ ഉച്ചാരിത ഇതി ഹി പ്രതിപത്തർ നതു ദൗ ഗോശബ്ദൗ ഇതി. വ്യത്യാസം നമ്മളെങ്ങനെയാണ് ഗോശബ്ദത്തെ കേൾക്കുന്നത്? ആരെങ്കിലും ഉച്ചരിക്കണം, സ്വയം ഉച്ചരിക്കണമെങ്കിൽ മറ്റൊരാൾ ഉച്ചരിക്കണം. അപ്പോൾ ഒരാൾ ഉച്ചരിക്കുകയാണ് ഗൗഹു ഗൗഹു ഗൗഹു ഗൗഹു, അങ്ങനെ ഉച്ചരിക്കുന്നു. ഓരോ തവണ ഉച്ചരിക്കുമ്പോഴും നമ്മൾ കേൾക്കും ഗൗഹു ഗൗഹു. ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ എന്താ കേട്ടത്? നിങ്ങൾ സങ്കല്പിക്കുക, ഒരാൾ ചോദിക്കുക എന്താ കേട്ടത്? നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഗോശബ്ദ ധി ഉച്ചാരിത, ഗോശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഗോശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു, അങ്ങനെയാണോ നമ്മൾ പറയാറുള്ളത്? ഗോശബ്ദത്തെ ഗോശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചത് കേട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറയണേ, രാമനെ ഞാൻ രണ്ടു തവണ കണ്ടു എന്ന് പറഞ്ഞാൽ രാമൻ രണ്ടാവും. അശ്വൻ രണ്ട് രാമനെ കണ്ടു എന്നാണ് പറയുന്നതെങ്കിലോ രാമൻ രണ്ടാണ്, രണ്ട് രാമന്മാരുണ്ട്. ഒന്ന് ദശരഥന്റെ പുത്രനായ രാമനും മറ്റൊന്ന് ജമദഗ്നിയുടെ പുത്രനായ ജാമദഗ്നനായ രാമനും, പരശുരാമൻ. അപ്പൊ ഞാൻ രണ്ട് രാമനെ കണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ദശരഥ പുത്രനെയും കണ്ടു, മറ്റേ രാമനെയും കണ്ടു. പക്ഷേ രാമനെ ഞാൻ രണ്ടു ഗുണം ഉണ്ടെന്ന് പറഞ്ഞാലോ അത് ഒരു രാമൻ തന്നെ. അതാണ് പറയുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഒരാൾ രണ്ട് തവണ ഗൗഹു ഗൗഹു എന്ന് ഉച്ചരിച്ച് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണ്? ദിർ ഗോശബ്ദ ഉച്ചാരിത, ഗോശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു എന്നാണ്. അപ്പോൾ ഗോശബ്ദത്തെ രണ്ട് തവണ ഉച്ചരിച്ചെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് രണ്ടു തവണ കേൾക്കാൻ പറ്റിയത്. ഒരു ശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു ഞാൻ കേട്ടു എന്നാണ്. അപ്പോൾ രണ്ടു തവണ ഞാൻ കേട്ടത് ഒരു ശബ്ദത്തെ തന്നെയാണ്. അത് മൂന്ന് തവണ കേട്ടാലും നാല് തവണ കേട്ടാലും നൂറ് തവണ കേട്ടാലും ശരി, ജീവിതത്തിൽ എത്രയോ തവണ ഗോശബ്ദം കേൾക്കുന്നു, എല്ലാം ഒരേ ശബ്ദത്തെ തന്നെയാണ്. അതുകൊണ്ട് ആ ശബ്ദം ഒന്നാണ്, നിത്യമാണ്. ഇതാണ് വർണ്ണവാദി പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ തവണ പ്രത്യഭിജ്ഞ വർണ്ണത്തിൻ്റെതാണല്ല, ജാതിയുടേതല്ല. നേരത്തെ വർണ്ണവാദി ഖണ്ഡിക്കാൻ വേണ്ടി സ്ഫോടവാദി പറഞ്ഞപ്പോൾ നമുക്ക് തോന്നി ആ പറയുന്നതാണ് ശരിയെന്ന്. പക്ഷെ ഇപ്പോൾ വർണ്ണവാദി പറയുന്നതെന്ന് നമുക്ക് തോന്നുന്നത് ഇതാണ് ശരി, അപ്പറഞ്ഞതല്ല ശരി. വർണ്ണം അനിത്യമാണെന്ന് പറയുന്നതിന് സ്ഫോടവാദി പറഞ്ഞ വ്യക്തികൾ കേട്ടപ്പോൾ ഇവർ പറയുന്നത് ശരിയാണല്ലോ, ഇതിലെന്താ തകരാറുന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു? കാരണം ഇത് അനുഭവത്തോട് ചേരുന്ന കാര്യമാണ്. ഇതാണല്ലോ ശരി, അപ്പോൾ വർണ്ണം നിത്യമാണല്ലോ. ഇപ്പോൾ ഗകാരം പലതവണ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അയാൾ പലതവണ ഗകാരത്തെ ഉച്ചരിച്ചു. ഒന്നിനെ പലതവണ ഉച്ചരിച്ചെങ്കിൽ ഒന്ന് തന്നെയാണ് പലതല്ല. നിങ്ങളിവിടെ പറയുന്നത് എന്ത്? ദി ഗോശബ്ദ ഉച്ചാരത ഇതിഹി പ്രതീതി നതു ദൗ ഗോശബ്ദൗ. അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകാറില്ല. രണ്ട് ഗോശബ്ദങ്ങളെ ഉച്ചരിച്ചു എന്നല്ല പറയുന്നത്, ഗോശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു. അതാണ് നേരത്തെ പറഞ്ഞ വ്യത്യാസം. രാമനെ ഞാൻ രണ്ടു തവണ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു രാമൻ, ഞാൻ രണ്ട് രാമന്മാരെ കണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് രാമൻ. അപ്പോൾ ഇവിടെ നമ്മുടെ അനുഭവം പ്രതീതി എന്ന് പറയുന്ന സ്വാനുഭവം, ശബ്ദത്തെ ശ്രവിക്കുന്ന ശ്രോതാവിന്റെ അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദിർ ഗോശബ്ദ ഉച്ചാരത ഇതി പ്രതീതി നതു ദൗ ഗോശബ്ദ ഇതി. രണ്ട് ഗോശബ്ദത്തെ ഉച്ചരിച്ചു എന്നല്ല, ഗോശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു എന്നാണ്. അതുകൊണ്ടെന്താണ് പറയുന്നത് വർണ്ണവാദി? ഇതിന് വർണ്ണം നിത്യമാണ്, ഒരേ വർണ്ണത്തെ തന്നെയാണ് ഉച്ചരിക്കുന്നത് എന്നാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ശബ്ദം കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, പോകുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു, എങ്ങനെയാണ് ഈ ശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നത്. ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു കുറഞ്ഞ പക്ഷെ ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചിന്തയാണ്. കുറഞ്ഞത് അതിനും കൂടുതലാകാം, മിനിമം പറഞ്ഞാലും 1000 വർഷം പറയും. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ അപ്പൂപ്പന്മാർ ചിന്തിച്ച കാര്യമാണ്. 1000 വർഷം കഴിഞ്ഞ് നമ്മുടെ ബുദ്ധിക്കൊക്കെ ഒരുപാട് വികാസം സംഭവിച്ചു എന്നാണ് പറയുന്നു. എന്നിട്ടും നമുക്ക് മനസ്സിലാക്കുന്ന അത്ര എളുപ്പമല്ല. മാത്രമല്ല, നമ്മൾ അത്രമാത്രം ചിന്തിച്ചിട്ടുമില്ല. അപ്പൊ ചിന്തിക്കേണ്ടി വരും, നമ്മുടെ ബുദ്ധിയാണോ വലുത്, അതെ അവരുടെ ബുദ്ധിയാണോ വലുതെന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് യക്ഷിമാർക്കൊന്നും അക്ഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നില്ലെന്നാണ് വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നു. കാരണം അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ബുദ്ധിക്ക് അധ്വാനം ഉണ്ടായിരുന്നു. ബുദ്ധിക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസാന കാലത്ത് വിസ്മൃതി രോഗം ഉണ്ടാകത്തില്ലെന്ന്. അവസാനം എന്ന് വെച്ചാൽ 90 കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ്. അതൊക്കെ കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും എല്ലാം ഓർമ്മ വരും. കാരണം ബുദ്ധി എപ്പോഴും അധ്വാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടിയെങ്കിലും ബുദ്ധി ഒന്ന് പ്രയോഗിക്കുക. ശരീരത്തെ കൊണ്ട് മാത്രം അധ്വാനിച്ചാൽ പോരാ, ബുദ്ധിയെ ഒന്ന് അധ്വാനിപ്പിക്കണം. അപ്പൊ കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത് വ്യാകരണമാണ്, അദ്വൈതമല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ വ്യാകരണം പഠിക്കുന്നതിൻ്റെ ഗുണമായിട്ട് ഞാൻ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചതാണ് ഇത്, ഈ അവസാന കാലത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകത്തില്ല, സ്മൃതിനാശം, ബുദ്ധിക്ഷയം, ഇതാണ് അതിന് പറയുന്നത്. ആയുർവേദക്കാർ പറയും മേധാക്ഷയം, അങ്ങനെ ഒരു അസുഖം ഉണ്ടാകത്തില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ഗുണമുണ്ടാകും. അതുകൊണ്ടെന്താണ്? ഗോശബ്ദ ധി ഉച്ചാരത, ശബ്ദത്തെ രണ്ടു തവണ ഉച്ചരിച്ചു എന്ന് ഉള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് ശബ്ദം വർണ്ണം ഏകമാണ്, നിത്യമാണ്. അതുകൊണ്ട് നിത്യമായൊരു സ്ഫോടത്തെ കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് വർണ്ണവാദി പറയുന്നത്. പക്ഷേ സ്ഫോടവാദി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സ്ഫോടത്തെ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അവരതങ്ങ് വിട്ടുകൊടുക്കും. കൈ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്ത് നമുക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരോട് നിന്നാണ് വർണ്ണ അപ്പി ഉച്ചാരണ ഭേദേന ഭിന്നാഹ പ്രതീയന്തേ ദേവദത്തയോരധ്യേന ധ്വനി ശ്രവണാദേവ ഭേദപ്രതീതേ ഇത്യുക്തം. സ്ഫോടവാദി പറയും നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല, നിങ്ങളെന്തോ കാലാക്ഷി എന്നോ സ്വസ്തിമതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചില പുതിയ ശബ്ദങ്ങളൊക്കെ പ്രയോഗിച്ച് വിരട്ടിയതാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല, ശബ്ദങ്ങൾ വേറെ വേറെ തന്നെയാണ്, ഒരു ശബ്ദമില്ല. എന്തുകൊണ്ട്? നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, ദേവദത്തനും യജ്ഞദത്തനും അധ്യയനം ചെയ്യുന്നു. പുറത്തിരിക്കുന്ന ഒരാള് വ്യക്തികളെ കാണാതെ തന്നെ പറയുന്നു, ഇതെന്റെ മകന്റെ ശബ്ദമാണ്, ഇതെന്റെ മകന്റെ ശബ്ദമാണ്. ഗോഹു ഗോഹു എന്ന് പറയുന്നത് വേറെ വേറെയാണെന്ന് തിരിച്ചറിയുന്നുണ്ടല്ലോ. നിങ്ങൾ പശുവിനെ കണ്ടിട്ട് ഇത് കാലാക്ഷിയാണ്, ഇത് സ്വസ്തിമതിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതും അവിടെ കണ്ട് തിരിച്ചറിയുന്നു, ഇവിടെ കേട്ട് തിരിച്ചറിയുന്നു. രണ്ട് ഗകാരം എങ്ങനെ ഒന്നാകും? ഒന്നാണെങ്കിൽ ഇതെന്റെ മകന്റെ ശബ്ദം, ഇതെന്റെ മകന്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഗൗഹു എന്നുള്ള ഈ ശബ്ദം ഉച്ചരിച്ചത് ദേവദത്തനാണ്, ഗൗഹു എന്ന് പറയുന്ന ഈ ശബ്ദം ഉച്ചരിച്ച യജ്ഞദത്തനാണെന്ന് ശബ്ദത്തെ കേട്ടിട്ട് രണ്ട് ശബ്ദത്തെയും വേറെ വേറെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തിൽ ഭേദമുണ്ട്. അപ്പോൾ ഈ പശുവിനെ തിരിച്ചറിയും പോലെ തന്നെയാണത്, ശബ്ദത്തിനും ഭേദമുണ്ട്. പിന്നെ അവിടെ എന്താ നമ്മൾ തിരിച്ചറിയുന്നത്? രണ്ട് ശബ്ദമാണ് തിരിച്ചറിയുന്നത്. അതെങ്ങനെ? അത് ജാതിയെ സ്വീകരിച്ചുകൊണ്ട്, ദത്വ ജാതിയെ സ്വീകരിച്ചുകൊണ്ട്. അല്ല, ശബ്ദമൊന്നല്ല, രണ്ടുപേര് ഗ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തിരിക്കുന്ന ഒരാള് പറയാം, ഇത് ഇന്ന ആളാണ് ഉച്ചരിച്ചത്, ഇന്ന ആളാണ് ഉച്ചരിച്ചത്. എന്തുകൊണ്ട്? ശബ്ദം രണ്ടും രണ്ടാണ്, അതുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുമ്പ് പറഞ്ഞാണ് സ്ഫോടവാദി. അതുകൊണ്ട് ശബ്ദങ്ങൾ വേറെ എന്നാ പറഞ്ഞത്? അത് ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നനു വർണ്ണാഹ, വർണ്ണങ്ങൾ പ്രത്യുച്ചാരണ ഭേദേന, ഓരോരുത്തർ ഉച്ചരിക്കുന്ന അനുസരിച്ച് ഭിന്നാഹ പ്രതീയന്റെ വേറെ വേറെയാണ് അനുഭവപ്പെടുന്നത്. ഒരു സമയം രണ്ടുപേരുച്ചരിക്കുമ്പോൾ കേൾക്കുന്നവർ വ്യത്യസ്തമായി ശബ്ദങ്ങൾ മനസ്സിലാക്കുന്നു എന്നർത്ഥം. ദേവദത്ത യജ്ഞദത്തയോഹോ, ദേവദത്തന് യജ്ഞദത്തന്റെയും അധ്യയന ധ്വനി ശ്രവണ, അവിടെ അധ്യയന ധ്വനി കേട്ടിട്ട് പുറത്തു നിൽക്കുന്ന ആള്, അധ്യയനശാലയുടെ പുറത്തു നിൽക്കുകയാണ്. വേളാ ശബ്ദം കേട്ടിട്ട് വേറെ വേറെ ധരിക്കുന്നുണ്ടല്ലോ. ശ്രവണാദേവ ഭേദപ്രതീതേഹി, ഭേദം പ്രതീതമാകുന്നുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് വളരെ ഇതും അനുഭവമാണല്ലോ, പ്രത്യക്ഷമായി തന്നെ ശബ്ദങ്ങളുടെ ഭേദത്തെ ഗ്രഹിക്കാം. ഏതുപോലെ ഇത് സ്വസ്തിമതിയാണ്, ഇത് കാലാക്ഷിയാണ് എന്ന് പശുക്കളുടെ ഭേദത്തെ ധരിക്കുന്നത് പോലെ, ഇത് രാമന്റെ ശബ്ദമാണ്, ഇത് കൃഷ്ണന്റെ ശബ്ദമാണ് എന്ന് ഗകാരത്തെ വേറിട്ട് ഗ്രഹിക്കുന്നതുകൊണ്ട് ശബ്ദങ്ങൾ വേറെയാണ്. സ്ഫോടവാദി ചോദിക്കുകയാണ്, ഇത് ഞങ്ങൾ മുമ്പ് പറഞ്ഞുകൾ മറന്നുപോയോ? വീണ്ടും ശബ്ദവിവേകമാണെന്ന് സമർത്ഥിക്കാൻ എന്തിനു ശ്രമിക്കണം? ഇത്യുക്തം പറയുന്നു, അത്ര അഭിധീയതേ പറയുന്നു, ഞങ്ങൾ പറയുന്നത് ശരിയാണ്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം അനുഭവത്തെ അംഗീകരിച്ചല്ലേ പറ്റൂ. അനുഭവത്തെയാണ് പറയുന്നത്. എന്താണ്? ദേവദത്തന്റെ ശബ്ദം ഗകാരം വേറെയാണ്, യജ്ഞദത്തന്റെ ഗകാരം വേറെയാണ്. പക്ഷെ അതുകൊണ്ട് രണ്ട് ഗകാരം ഇവിടെ ഇല്ല. ഈ പറയുന്നത് ശരിയാണ്, രണ്ട് ശബ്ദവും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. തിരിച്ചറിയുന്നതിന് കാരണം വേറെയാണ്. അത് ഗകാരങ്ങൾ രണ്ടായതുകൊണ്ടല്ല വർണ്ണവാദി പറയുകയാണ്, ഗകാരം ഒന്ന് തന്നെ. എന്തുകൊണ്ട് ഗകാരം ഒന്നെന്ന് പറയുന്നു? കാരണം പറയുന്ന എന്താണ്? സ്വയം ഗകാര, ആ ഗകാരം തന്നെയാണ് ഈ ഗകാരം. രണ്ടുപേരുടെയും ശബ്ദം വേറെയാണെന്ന് ധരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നു. എന്ത് പറയും? രണ്ടുപേരും ഉച്ചരിച്ചത് ഒരേ വർണ്ണത്തിൽ തന്നെ. അത് പറയുന്നുണ്ടല്ലോ, അത് പറയുന്നില്ലേ? നിന്റെ മകൻ എന്ത് ശബ്ദമാണ് പറഞ്ഞത്? ദേവദത്തന്റെ അച്ഛനോട് ചോദിച്ചാൽ എന്ത് പറയും? അത് ഗ എന്ന്. യജ്ഞദത്തന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, നിന്റെ മകൻ എന്താ പറഞ്ഞത്? ഗ. അപ്പൊ പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത് എന്താണ്? രണ്ടുപേരും പറയുന്നത് എന്താണ്? രണ്ടുപേരും ഉച്ചരിച്ചത് ഒരേ ഗകാരത്തെ തന്നെ. പ്രത്യഭിജ്ഞയിൽ അവിടെയും വ്യത്യാസമില്ല. പ്രത്യഭിജ്ഞയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ വർണ്ണന ഉണ്ടാവും. ഇപ്പൊ പുറത്തേക്കുന്ന പിതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ, എന്റെ മകൻ ആ എന്ന് ഉച്ചരിച്ചു, അല്ല എന്റെ മകൻ ഈ എന്ന് ഉച്ചരിച്ചു? അത് പറയാൻ പറ്റുമോ? രണ്ടുപേരും എന്ത് പറയും? സ്വയം ഗകാര. പിന്നെ രണ്ടുപേരുടെയും ശബ്ദം വേറെ വേറെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതിന് സമാനം പറയാം, അത് വേറെ കാരണമാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോഴും പ്രത്യഭിജ്ഞയിൽ വ്യത്യാസമില്ല എന്ന് വരുമ്പോൾ അത് വർണ്ണവാദിയുടെ പക്ഷമായി. ഗകാരം ഒന്ന് തന്നെയാണ്. ആണ് പറയുന്നത്, സതി വർണ്ണവിഷയെ നിശ്ചിതേ പ്രത്യഭിജ്ഞാനേ. അപ്പൊ അവിടെയും നിങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. രണ്ടുപേരുടെ ശബ്ദത്തെയും വേറെ വേറെ തിരിച്ചറിയുന്ന സ്ഥലത്തും ആര്? പിതാക്കന്മാർ. നമ്മൾ കൽപ്പിക്കുക, അവിടെയും വർണ്ണവിഷയത്തിലുള്ള പ്രത്യഭിജ്ഞാനത്തിൽ വ്യത്യാസമില്ല. അവിടെയും അവർ പറയുന്ന എന്താണ്? ഗകാരം തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്, ഒരേ ഗകാരം തന്നെയാണ് ഉച്ചരിച്ചത്. അവിടെയും വർണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താണ് വ്യത്യാസം വന്നത്? അത് പറയുന്നു അടുത്ത്. സംയോഗ വിഭാഗാദി ഭംഗിത്വാദ് വർണ്ണാനാം അഭിവ്യഞ്ജക വൈചിത്ര നിമിത്തോ അയം വർണ്ണവിഷയോ വിചിത്രപ്പെടുത്തിയോ എന്ന സ്വരൂപ നിമിത്ത. പറയുന്നു അവിടെ വ്യത്യാസം വന്ന എന്താണ്? ഒരേ ഒരു വർണ്ണത്തെ തന്നെ വർണ്ണമെന്ന് തന്നെയാണ്, രണ്ടുപേര് ഉച്ചരിക്കുന്നത് രണ്ടു തരത്തിലായാലോ. രണ്ടു തരത്തിലുള്ള ഉച്ചാരണത്തിലെ വ്യത്യാസം കൊണ്ടാണ് ആ വ്യത്യാസം. വർണ്ണമൊന്നു തന്നെയാണ്, ഒരു വർണ്ണത്തെ രണ്ടുപേര് രണ്ടു തരത്തിൽ ഉച്ചരിച്ചു. സ്പഷ്ടമായും മനസ്സിലാകും. ഗ എന്ന് പറയുന്ന ഒരു വർണ്ണം, ഇപ്പൊ ഗ എന്ന് പറയുന്ന ഒരു വർണ്ണത്തെ ഒരാൾ കേട്ടു, ഉച്ചരിക്കുന്നതിന് നമുക്ക് തകരാറെന്തെങ്കിലും ഉണ്ടെങ്കിലും ഉച്ചരിക്കുന്ന, ഇപ്പൊ നമുക്ക് ഗ ഖ ഗ ഖ ശരിക്കും ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഈ നമുക്ക് ഉച്ചരിക്കുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഒരാളത് ശരിയായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ശരിയായിട്ടായിരിക്കും കേൾക്കുന്നത്, കേൾവിക്ക് തകരാറ് വരുത്തില്ല. ശരിയായി ഉച്ചരിക്കാൻ അറിയാമെന്നുള്ള ആൾ ഉച്ചരിച്ചു കഴിഞ്ഞ് നമ്മൾ ആ ശബ്ദത്തെ കേൾക്കുമ്പോൾ ശരിയായിട്ട് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ എനിക്കൊരു തകരാറുണ്ട്, ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവർ ശബ്ദം ഉച്ചരിക്കുമ്പോൾ കുറച്ചത് മൂക്കിൽക്കൂടെ വരുന്നു, അനനാസികത്വം വന്നു, ഏത് ശബ്ദം ഉച്ചരിച്ചാലും വന്നു. ജന്മനാളുള്ളവർ എന്തോ ഒരു തകരാറാണ്, ശബ്ദം മൂക്കിൽക്കൂടെ വരുന്നു. ചിലർക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്നു, അവർ ഏത് ശബ്ദം ഉച്ചരിച്ചാലും ഒരു ഒരു അനാസികത്ത് വന്നിട്ട് ഗ എന്നുള്ളതിന്റെ സ്ഥാനത്ത് ഗ ഇങ്ങനെ വരും. ചില കുട്ടികൾ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ അക്ഷരത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. പക്ഷെ അയാൾ കേട്ടത് എങ്ങനെ ശരിയായിട്ടാണ് കേട്ടത്? കാരണം ചെവിക്ക് തകരാറൊന്നുമില്ല. അതായത് നമ്മൾ ശബ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബധിരനെ എടുക്കരുത് ഒരു ഭാഗത്ത്. ബധിരനെ ഇവിടെ കൊണ്ടുവരുന്ന കാരണം ബധിരൻ എന്ന് വെച്ചാൽ ചെവിയ കാത്തയാണ്. അവരവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചർച്ചയെല്ലാം വ്യർത്ഥമായി പോകും. ചെവിയോഗത്തെ ആളിനോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഈ ശബ്ദത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ശബ്ദം, ഒരു ശബ്ദവും കേൾക്കാത്ത ആളിന് ഈ ചർച്ചകളെല്ലാം എന്താ ഒരു പ്രയോജനമില്ല. പിന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിലും ബ്രെയിലി അത് വേണം. അല്ലാതെ എന്നാലും ശബ്ദത്തെക്കുറിച്ചൊരു ധാരണയും വരത്തില്ല. ലിപികളെ കുറിച്ച് ധാരണ വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചർച്ച മുഴുവൻ ശ്രവണശക്തിയുള്ളവരെ സംബന്ധിച്ചാണ്. ഉച്ചാരണത്തെക്കുറിച്ച് പറയുമ്പോഴും ഉച്ചാരണ ശേഷിയുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ ശബ്ദത്തെ ശരിയായി തന്നെ ശ്രവിക്കുന്നു, ക ഖ ഗ ഘ, പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ ഉച്ചരിക്കുമ്പോൾ വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ ഉച്ചാരണ ശക്തി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും വേറെ വേറെ ആയിരിക്കും. എൻ്റെ ഉച്ചാരണ ശേഷിയല്ല വേറെ ആളുടെ, അയാളുടെ അല്ല വേറെ ആളുടെ, മറ്റൊരാളുടെ അല്ല എൻ്റെ, വ്യത്യാസമായിട്ടിരിക്കും. അതുകൊണ്ട് ശബ്ദത്തെ ഞാൻ ശരിക്ക് ശ്രവിച്ചു കഴിഞ്ഞാലും ഗ എന്നതാണെന്ന് മനസ്സിലാക്കിയാലും എൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. ചിലപ്പോൾ ഗ എന്ന് വരും, ചിലപ്പോൾ ഗ എന്ന് വരും, ചിലപ്പോൾ അത് അനുനാസികം വരും. ഇതൊക്കെ ശബ്ദത്തിൻ്റെ തരാറാണോ അല്ല എന്നുകൊണ്ട് ഞാൻ ശബ്ദത്തെ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടുമാണ് കേട്ടത്. പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഉച്ചാരണത്തിൽ വരുന്ന ദോഷങ്ങളെ നിങ്ങൾ ശബ്ദത്തിൽ ആരോപിക്കരുത്. ഇപ്പോ ഇവിടെ എന്താണ്? വേദപാഠശാലയിലിരുന്ന് ഉച്ചരിക്കുന്ന ദേവദത്തന്റെയും യജ്ഞദത്തന്റെയും ഉച്ചാരണത്തിൽ വ്യത്യാസം, അത് ശബ്ദത്തിലുള്ള വ്യത്യാസമല്ല എന്നാണ്. നമ്മുടെ അനുഭവത്തിൽ നോക്കുക അങ്ങനെയാണല്ലോ. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതിന് ശബ്ദ വ്യത്യാസമായിട്ട് എടുക്കരുത്. ഗകാരം ഒന്ന് തന്നെയാണ്. ശരിക്കും ഉച്ചരിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഷാ സാ എന്ന് പറയുന്നതല്ല സാ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ കുഴപ്പമാണോ? അയാൾ എങ്ങനെ കേട്ടു? സ്പഷ്ടമായിട്ടും കേട്ടു. അയാൾക്കറിയാം ശബ്ദം മൂന്നുണ്ടെന്ന്, പക്ഷെ ഉച്ചരിച്ചപ്പോൾ ഒന്നായിപ്പോയി. പക്ഷെ യജ്ഞദത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അയാൾ ശരിക്കും ഉച്ചരിക്കും ശ ഷ സ. ദേവത്വത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരു സ. അവിടെയാണ് തകരാറ്. അല്ല, അതൊന്നും വർണ്ണത്തിന്റെ ഭേദത്തെയല്ല കാണിക്കുന്നത്, ഉച്ചാരണത്തിന്റെ ഭേദത്തെയാണ്. എന്നാര് പറയുന്നു? വർണ്ണവാദി. ആരോട് പറയുന്നു? സ്ഫോടവാദിയോട്. സ്ഫോടവാദി അത്രയും ചിന്തിച്ചില്ല എന്നാ. അപ്പോൾ പിന്നെ ഉച്ചാരണം എന്താണെന്ന് പറയേണ്ടി വരും. അതിങ്ങനെ വായു ഉള്ളിൽ നിന്ന് മേളിലോട്ട് വന്നു, അത് വർണ്ണത്തിൻ്റെ അഭിവ്യക്തി സ്ഥാനങ്ങൾ അത് മുമ്പ് പറഞ്ഞല്ലോ. ഉരസ് തുടങ്ങി, കണ്ഠം തുടങ്ങി, ദന്തമൂലം, ഓഷ്ഠം, ചുണ്ട് വരെയുള്ള ഈ സ്ഥാനങ്ങളിൽ വായുവിൻ്റെ സംയോഗ വിഭാഗങ്ങൾ, പിന്നെ ഈ അവയവങ്ങളുടെ സംയോഗ വിഭാഗങ്ങൾ, ഇതെല്ലാം സംഭവിക്കുന്നതിനാണ് നമ്മൾ ഉച്ചാരണമെന്ന് പറയുന്നത്. അതിന് നാസികയ്ക്ക് വരെയുണ്ട്, മൂക്കിന് വരെയുണ്ട് പങ്ക്. ഇതിനെപ്പറയും എന്താണ്? ഇതെല്ലാം ശബ്ദത്തിൻ്റെ അഭിവ്യഞ്ജകങ്ങളാണെന്ന് പറയും. ഈ സ്ഥാനങ്ങളും ഈ ഉച്ചാരണങ്ങളും ഈ വായുവും എല്ലാം വായുവിന്റെ പ്രവർത്തനമാണല്ലോ, വെറും വായു പ്രവർത്തിച്ചാലും പോരാ, ഈ സ്ഥാനങ്ങളും വേണം, അതും പോരാ അവിടെ പ്രയത്നം. നമ്മളിനി വ്യാകരണത്തിൽ പഠിക്കും ആഭ്യന്തര പ്രയത്നം ബാഹ്യപ്രയത്നം, ഇതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അഭിവ്യഞ്ജകങ്ങളാണ് ഇതെല്ലാം, വർണ്ണത്തിന്റെ അഭിവ്യഞ്ജകങ്ങൾ. അതുകൊണ്ട് വ്യഞ്ജിപ്പിക്കുന്നതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രകടമാക്കുന്നതാണ് ഈ വർണ്ണങ്ങൾ. അവിടെ തകരാറുകൾ വരുന്നത് കൊണ്ട് വരുന്ന വ്യത്യാസമാണ്, അല്ലാതെ വർണ്ണത്തിലുള്ള വ്യത്യാസമല്ല. ഗാ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്കതിനെ ഉച്ചരിച്ച് വികൃതമാക്കാം. അത് ഗാ എന്ന് പറയുന്ന വർണ്ണത്തിൽ വരുന്ന ഇതല്ല, ആ തകരാറെന്ന് പറയുന്നത് ഉച്ചാരണത്തിൽ വരുന്നതാണ്. ഇവിടെ പറയുന്നത് സംയോഗ വിഭാഗാദി വ്യംഗത്വാദ് വർണ്ണം. വർണ്ണം എന്ന് പറയുന്നത് വ്യംഗ്യമാണ്. എന്തുകൊണ്ട്? സംയോഗ വിഭാഗങ്ങളെ കൊണ്ട് ഉള്ളിൽ സഞ്ചരിക്കുന്ന ആ വായുവിൻ്റെയും വർണ്ണസ്ഥാനങ്ങളുടെയും ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാക്ക് പല്ലിൻ്റെ താഴെ തൊടുന്നു, ചില ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ കൂടിച്ചേരുന്നു, ചിലത് ഉച്ചരിക്കുമ്പോൾ നാക്ക് മേലോട്ട് പോകുന്നു. ഇതാണ് സംയോഗ വിഭാഗം. ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു? വായു വന്ന് സ്പർശിക്കുന്നു. വായു സ്പർശിക്കുന്നതിന് വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് എന്ത് വരുന്നത്? വർണ്ണം അഭിവ്യക്തമാകുന്നത്, വർണ്ണം പ്രകടമാകുന്നതാണ് ഇവിടെ പറയുന്നത്. സംയോഗ വിഭവ വിഭാഗ അഭിവ്യംഗത്വാദ് വർണ്ണാനാം. സംയോഗ വിഭാഗ അഭിവ്യംഗമാണ് വർണ്ണങ്ങൾ. അഭിവ്യഞ്ജക വൈചിത്ര നിമിത്തോ. അപ്പൊ ആ അഭിവ്യഞ്ജകം വ്യഞ്ജിപ്പിക്കുന്ന ഈ സംയോഗ വിഭാഗങ്ങളുടെ ഭേദം അത് പലതരത്തിലായി പോകുന്നു. അതുകൊണ്ട് അയം വർണ്ണവിഷയോ വൈചിത്ര പ്രത്യേക. അതുകൊണ്ടാണ് ഈ വർണ്ണത്തിൽ ഭേദജ്ഞാനം ഉണ്ടാകുന്നത്. ന സ്വരൂപ നിമിത്ത, അല്ലാതെ വർണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് എന്താണ് പറയുന്നത്? വർണ്ണം ഏകം തന്നെയാണ്, സ്ഫോടത്തിന്റെ ആവശ്യം ഇല്ല എന്ന് വർണ്ണവാദി പറയുന്നു.